അത് എന്തിനും നിഷേധിക്കുക എന്നുള്ളതാണ്, എല്ലാം നിഷേധിക്കാൻ പാടില്ല. നമ്മൾ നിഷേധിക്കുന്നതേ, നമ്മളെ എല്ലാത്തിനും നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന് അരാജകത്വം എന്ന് പറയും, അരാജകത്വം. അപ്പോൾ അങ്ങനെ നിഷേധിക്കാൻ പാടില്ല. നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ആ പാലിക്കേണ്ട നിയമങ്ങളെന്ന് പറയുന്നു, അതിനെ നമ്മൾ അംഗീകരിക്കണം. പിന്നെ നിഷേധിക്കുന്ന എന്തിനാണ്? സാമൂഹ്യ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ, തുല്യനീതിക്ക് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ, അവസര സമത്വത്തിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആൾക്കാരെ നിഷേധിക്കുന്നത്. അല്ലാതെ നിഷേധിക്കാന്ന് എല്ലാം നിഷേധിക്കാൻ പോയാൽ അതിനാണ് അരാജകത്വം എന്ന് പറയുന്നത്. നമുക്കങ്ങനെ അരാജകത്വം പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും, അത് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് അതിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതിനാണ് നമ്മുടെ പാർലമെൻറ്റും ഭരണ സംവിധാനങ്ങളും ജുഡീഷ്യറിയും ഒക്കെ ഉള്ള, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്താണ് ചെയ്യുന്നത്? അതിന് മാറ്റേണ്ട രീതികളുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് ഇപ്പോൾ അത് മാറ്റേണ്ട സംവിധാനം, ഇന്നത്തെ നിയമവ്യവസ്ഥയെ മാറ്റേണ്ട സംവിധാനം എന്താണ്? എന്താണ് സംവിധാനം? പാർലമെന്റ്, അസംബ്ലി, ജുഡീഷ്യറി, അവിടെയൊക്കെയാണ് ഇതിന് മാറ്റങ്ങൾ വരുന്നതും പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നതും. അതൊക്കെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയും. നമ്മൾ ജനാധിപത്യ ലോകത്ത് ജീവിക്കുമ്പോൾ അതല്ല, അല്ല മനുസ്മൃതി എഴുതി വച്ചിരിക്കുന്നതോ മറ്റേ സ്മൃതിയിൽ പറഞ്ഞതോ പുരാണങ്ങൾ പറഞ്ഞതോ ഒന്നും അനുസരിക്കാൻ നമുക്ക് യാതൊരു ബാധ്യതയില്ല. ആ സമയം നമ്മൾ പൗരന്മാരായതുകൊണ്ട് ഈ ജനാധിപത്യ മൂല്യങ്ങളെയൊക്കെ നമ്മൾക്ക് അനുസരിക്കേണ്ട ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യാനും ജയിലിലടയ്ക്കാനും ഒക്കെയുള്ള നിയമങ്ങളും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മളെല്ലാം അങ്ങ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരാജകത്വം എന്ന് പറയാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമായി തീരും. അങ്ങനെ എല്ലാം നിഷേധിക്കാൻ പറ്റില്ല. അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പം എവിടെയും അതിൻ്റെതായ നിയമ സംഹിതകൾ കാണും. അതിനെ നമ്മൾ അംഗീകരിച്ച ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും യാഥാസ്ഥികന്മാരായ ആൾക്കാർ കാണും, മാറ്റം ആഗ്രഹിക്കാത്തവർ കാണും, പഴയതൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർ കാണും. അവർ ചിലപ്പോൾ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ അവരങ്ങനെ നിയമം പഠിക്കുന്നവർക്ക്, നിയമത്തിൽ അവർ വലിയ പണ്ഡിതന്മാരായിരിക്കും, ബാക്കി സാമൂഹിക വിഷയങ്ങളൊക്കെ ചിലപ്പോൾ അവർ അജ്ഞരായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഈ പാരമ്പര്യത്തോടൊക്കെ വലിയ ബാധ്യതയുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നത്തെ കാലത്തിന് യോജിക്കാതെ ചില വിധിന്യായങ്ങളൊക്കെ വരാം. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചോദ്യം ചെയ്യപ്പെടും, വീണ്ടും അത് തിരുത്തേണ്ടി വരും. അതിന് പല സംവിധാനമുണ്ടല്ലോ, തീരുന്നില്ലല്ലോ, വീണ്ടും മാറി മാറി വരെയല്ലേ. ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞാണ് എന്താണ് മയില് ഗർഭം ധരിക്കുന്നത് കണ്ണീര് കുടിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള വെറും മണ്ടന്മാർ, തിരുമണ്ടന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധമില്ലാത്ത ആൾക്കാരും ജുഡീഷ്യറിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പുരാണങ്ങളോ അതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ സമൂഹം വളരെ ഇതായിട്ട് ചർച്ച ചെയ്യുകയും ചോദ്യം ചെയ്യുകയും പിന്നെ അത് തിരുത്തേണ്ടി വരും അവർക്ക് തന്നെ. അതിനുള്ള സംവിധാനം ഒന്നുണ്ട്, അങ്ങനെയുള്ള അബദ്ധങ്ങൾ വന്നാൽ അത് തിരുത്താനുള്ള സംവിധാനമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു ഗുണം അതാണ്, അതൊക്കെ തിരുത്താം. ആരും അവസാന വാക്കല്ല, ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അരാജകത്വം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് എന്ന് പറയുന്നതാണ് അരാജകത്വം. അത് പറ്റത്തില്ല, നമുക്കൊരു നിയമവ്യവസ്ഥയെ അംഗീകരിച്ച് ജീവിക്കാൻ പറ്റും. പൗരാവകാശങ്ങളും പൗരകടമകളും രണ്ടുമുണ്ട്. പൗരന് ഡ്യൂട്ടീസ് ഉണ്ട്, അതുകൊണ്ട് അവകാശമുണ്ട്. രണ്ടും ഒരുമിച്ചുകൊണ്ട് പോകണം. ഡ്യൂട്ടികളും ഉണ്ട്, അവകാശങ്ങളും ഉണ്ട്. അവകാശം മാത്രമേ ഉള്ളൂ, ഡ്യൂട്ടി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. റൈറ്റ്സ് ഡ്യൂട്ടീസ് രണ്ടുമുണ്ട്. അപ്പോൾ ജൈനന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ജൈനന്മാരുടെ ഒരു പ്രധാന ആശയമാണ് പരസ്പരോപഗ്രഹോ ജീവാന. ജീവന്മാർ പരസ്പരം ഉപകരിച്ച് വേണം ജീവിക്കേണ്ടത്. പരസ്പരം ഉപകരിക്കണം. നിങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ ചെന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ ചെന്നൈയിലും ഒക്കെ ഉണ്ട്, അവിടെയെല്ലാം ഈ ജൈനന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവരെന്ത് ചെയ്യും, വലിയ ജീവകാരുണ്യ സങ്കേതങ്ങൾ അവരുണ്ടാക്കി വയ്ക്കും. അവിടെ റോഡിൽ കിടക്കുന്ന അവശരായ ജീവികൾ, പട്ടികൾ, ഏത് ജീവി ഇന്നൊന്നുമില്ല, ആന മുതൽ ഒട്ടകം മുതൽ എന്തുണ്ടോ എല്ലാത്തിനെയും അവരതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അതിനകത്തിട്ട് സംരക്ഷിക്കും. അവരെല്ലാം ജൈനന്മാർ പൊതുവെ ബിസിനസ്സിലാണ് അവർ കൂടുതൽ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ വലിയൊരു ശതമാനം അവർ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. അവരുടെ ഇതാണ് അവരുടെ ആശയം. പരസ്പരോപഗ്രഹവും ജീവാണ്, ജീവന്മാർ പരസ്പരം ഉപകരിച്ച് വേണം ജീവിക്കുക. അപ്പോൾ മനുഷ്യൻ മറ്റ് പ്രാണികൾക്ക് ഉപകരിക്കണം, മനുഷ്യൻ മനുഷ്യനും ഉപകരിക്കണം. ഇത് 2500 വർഷം മുമ്പെയുള്ള ആശയമാണ്. ആ ജൈനന്മാരുടെ ആശയമാണ് പിന്നെ ഹിന്ദുക്കളിലുമൊക്കെ വരുന്നത്. ഇപ്പൊ ഗുരു പറയുന്നു അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നു, അവരെന്നെ സുഖത്തിനായി വരണം. ഇത് പ്രാചീന ജൈനന്മാരുടെ ആശയമാണ്. അവർ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, നീ ജീവിക്കുന്നത് മറ്റുള്ളവന് ഉപകാരിയായിക്കൊണ്ടായിരിക്കണം, അവൻ ജീവിക്കുന്നത് നിനക്ക് പരസ്പരം വേണമെന്നുള്ളതാണ്. പിന്നെ അവർ കഴിയുന്നത്ര അങ്ങനെ ചെയ്യുന്നവരുമാണ് ഇന്നും. മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അവരുടെ ആശയത്തോട് പ്രതിബദ്ധതയുള്ളത് ഇന്നും ജൈനന്മാർക്കാണ്. കുറേയെങ്കിലും അവരുടെ മതത്തിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ മഹാവ്രതങ്ങൾ, ഭിക്ഷുക്കളുടെ മഹാവ്രതം, ഗൃഹസ്ഥന്മാരുടെ അനുവ്രതം. മഹാവ്രതം അനുവ്രതം എന്ന് പറയാൻ കാരണം, ഒരു വ്രതം ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാൻ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പരമാവധി അനുഷ്ഠിക്കുന്നപ്പോഴാണ് അതിനെ മഹാവ്രതം എന്ന് പറയുന്നത്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതാണ് പിന്നീട് യോഗത്തിലൊക്കെ വരുന്ന ഇതാണ്. മറ്റ് നിരവധി ശാസ്ത്രങ്ങളിൽ, ഹൈന്ദവ ശാസ്ത്രങ്ങളിലൊക്കെ വരുന്നത് ജൈനന്മാരിൽ നിന്നാണ് വരുന്നത്. ഭിക്ഷുക്കൾ അത് അനുഷ്ഠിക്കുമ്പോൾ അത് മഹാവ്രതമായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ പരമാവധി അവർ, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, തുണി കൊടുക്കാതെയും നടക്കുമ്പം പോലും ഉറുമ്പുകളെയൊക്കെ നീക്കി മാറ്റി മയലിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പീലികളെടുത്ത് വിശറിയുണ്ടാക്കി അതുകൊണ്ട് എല്ലായിടത്തും തുടച്ച് തുടച്ച് ഒക്കെയാണ് അവർ നടക്കുന്നത്. അതവരുടെ അഹിംസാവ്രതം, അത് മഹാവ്രതമാണ്. പക്ഷെ ഗൃഹസ്ഥന് പക്ഷെ അത് പറ്റത്തില്ല. അവര് പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം അരിച്ച് പ്രാണികളൊന്നും അതിയില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർ കഴിയും. ശ്വസിക്കുമ്പോൾ പോലും ഒരു പ്രാണികളിൽ പോകാതിരിക്കാൻ വായ അടച്ചു വയ്ക്കും. അതാണ് മഹാവ്രതം. എന്നാൽ ജൈനന്മാര് ഭിക്ഷുക്കളല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഗൃഹസ്ഥന്മാർ, അവരും ഇതിനൊരു അനുവ്രതമായി സ്വീകരിക്കും. അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, കാരണം അവർക്കിപ്പോൾ വെട്ടാതെയും കളയ്ക്കാതെയും ഒന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറെ ഹിംസയുണ്ടാവും. അങ്ങനെ ഹിംസയുണ്ടാകുമ്പം ആ ഹിംസ ഇല്ലാതാക്കാനാണ് അവരും തപസ്, ഉപവാസം പോലെ. ജൈനന്മാർക്ക് ഉപവാസം ഒരു പ്രധാന ചടങ്ങാണ് അവരുടെ ജീവിതത്തിൽ. ഗൃഹസ്ഥനായാലും ഉപവാസം നിർബന്ധമാണ്. ഇവർ ഉപവാസമൊക്കെ എടുക്കുന്നത് പിന്നെ അവരുടെ മന്ത്രം ഉച്ചാരണം, അവർക്ക് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവരിങ്ങനെ ഉച്ചരിച്ചിരിക്കുന്നത് ഇവരെ പാപങ്ങളില്ലാതാകാനാണ്. അതാണ് ഇവിടെ ഹിന്ദുക്കൾ പിന്നെ പഞ്ചമഹായജ്ഞമായിട്ടൊക്കെ എടുത്തത്. അതാണ് അവരുടെ ഇന്ന് ഒന്നാണത്. സാധാരണ രീതി മനുഷ്യരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്ത ഹിംസ വരുമല്ലോ, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അതുകൊണ്ട് പാപം വരും. അത് ആ പാപത്തെ ഒഴിവാക്കാൻ അനുവ്രതം എല്ലാവരും ചെയ്തിരിക്കുന്നു, ഗൃഹസ്ഥന്മാരുൾപ്പെടെ. എന്നാൽ ഭിക്ഷുക്കൾ മഹാവ്രതമായിട്ട് സ്വീകരിക്കുന്നു. ഒരേ കാര്യം തന്നെ, അഹിംസ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും അത്രയും വലിയ അഹിംസ നമുക്ക് പറ്റൂ, പറ്റുന്നിടത്തോളം, പറ്റാത്തടത്ത് അതിന് പകരമായിട്ട് ഉപവാസവും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നു. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പാപങ്ങളില്ലാതാവുക, പാപം നശിക്കുക. ഇതൊക്കെ ചെയ്ത് പാപത്തെ നശിപ്പിക്കുന്നു. അപ്പോ അഹിംസയുടെ ഭാഗമായിട്ട് അവര് മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന ഒന്നും കഴിക്കത്തില്ല. ഒരു വസ്തു ഉള്ളിയും മറ്റും കഴിക്കാത്തതിന് പ്രധാന കാരണം അതാണ്. കാരണം മണ്ണിന്റെ അടിയിരിക്കുന്ന വസ്തു കിളച്ചെടുക്കണം. കിളച്ചെടുക്കുമ്പോൾ, വെട്ടി മാന്തി എടുക്കുമ്പം പ്രാണിയെ സംരക്ഷിക്കാൻ പറ്റില്ല. ആവശ്യം മേളിൽ നിൽക്കുന്നതാണെങ്കിൽ എന്താണ് പറിച്ചെടുക്കുക, ഒരു മാങ്ങ തന്നെ പറിച്ചെടുക്കുക, അതൊരു കണ്ടോ ഉണ്ടെങ്കിൽ നോക്കിയിട്ടെടുക്കുക. മണ്ണിൻ്റെ അടിയിരിക്കുന്ന എന്ത് ചെയ്യും, വെട്ടി കിളച്ച് മറിച്ചല്ലേ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പ്രാണികളെ ചാവും. അതുകൊണ്ട് മണ്ണിൻ്റെ അടിയിരിക്കുന്ന ഒരു സാധനം അവർ കഴിക്കത്തില്ല. അതുമാത്രമല്ല, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ കപ്പ, കപ്പ അന്നൊന്നും ഇല്ല ഇവിടെ, പഴയകാലത്ത് കപ്പയില്ല, പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതല്ല. അപ്പോൾ ഈ ചേന ചേമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടി ഇരുന്നാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട, വീണ്ടും വീണ്ടും കിളിച്ച് കിളിച്ചുകൊണ്ടേയിരിക്കും, അത് നശിച്ചു പോകത്തില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ജീവൻ ശക്തിയുള്ള ജീവനെന്നാണ്. ആ സമയം നെല്ല് ഗോതമ്പൊക്കെ ആണെങ്കിലോ വിതച്ചാലേ അത് കിളിച്ചു വരത്തുള്ളൂ. മനുഷ്യനെ അത് കൊയ്തെടുക്കും, പത്തായത്തി വെച്ചാൽ കിളിക്കത്തില്ല. കപ്പയ്ക്ക് ആ പ്രശ്നമില്ല അന്ന്, പക്ഷെ കപ്പയില്ല. അന്നുള്ള എല്ലാ കിഴങ്ങു വർഗങ്ങളും എന്താണ്, മണ്ണിൻ്റെ അടിയിലാണ്. മണ്ണിൻ്റെ അടിയിരുന്നാൽ അത് അവിടെ ഇരുന്ന് തന്നെ കിളിക്കും, കിളച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ജീവൻ അവിടെ വളരെ ശക്തമാണ്, നശിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തിന്നാൽ ജീവനെ നശിപ്പിക്കുകയാണ്. പിന്നെ നെല്ല് ഗോതമ്പൊക്കെ തിന്നു കഴിഞ്ഞാൽ ജീവനെ നശിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ജൈനന്മാർ കൂടുതൽ ഉപവസിക്കുന്നു, കഴിയുന്നതും തിന്നാതിരിക്കും. എന്തായാലും അവർ മരിക്കുന്ന സമയത്തൊന്നും കഴിക്കാതെയാണ് മരിക്കുന്നത്. സന്തര വ്രതം എന്ന് പറയുന്നതാണ്. അതായത് ആഹാരം ഉപേക്ഷിച്ച്, വെള്ളം ഉപേക്ഷിച്ച്, ആഹാരം ഉപേക്ഷിച്ച് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ ദിവസങ്ങൾ കൊണ്ട് മരിക്കുക. അപ്പോൾ അവർ പറയുന്ന അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ ഉണ്ടായ പാപങ്ങൾ, തിന്ന പാപം ഉണ്ടല്ലോ, ഈ അരിയും ഗോതമ്പൊക്കെ തിന്ന് അതിൽ ജീവനുണ്ടല്ലോ, ആ പാപങ്ങളെ കൂടി അവർ ഈ വ്രതം കൊണ്ട് നശിപ്പിക്കും. അപ്പൊ ആ മരണം എത്തുമ്പോഴത്തേക്ക് എല്ലാം നശിച്ചിരിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ അവര് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിലും പാപമുണ്ടെന്നറിയാം, സസ്യത്തിലും പാപമുണ്ടെന്നറിയാം. ഉണക്കയില ഭക്ഷിക്കും അവര് പാപം വരാതിരിക്കാൻ വേണ്ടി. പച്ചയില കഴിച്ചാൽ പാപം വരുമല്ലോ. ഭിക്ഷുക്കളാണ് ഇതൊക്കെ ഇത്രയും കടുത്ത വ്രതം ചെയ്യുന്നത്. അപ്പൊ ഉണക്കയിലകൾ ഭക്ഷിക്കും, കിഴങ്ങുകൾ ഭക്ഷിക്കത്തില്ല. അങ്ങനെ മഹാവ്രതമായിട്ട് അവര് അഹിംസ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ഈ ജൈനന്മാരുടെ ഈ ഉപവാസം ഉണ്ടല്ലോ. അവര് ഉപവസിച്ചത് അന്ന് അവർക്കിങ്ങനെ ഒരു വിശ്വാസത്തിനാണ്. നമ്മൾ കൊല്ലുമ്പോൾ പാപം ഉണ്ടാവും, അറിഞ്ഞു വന്നാലും അറിയാതെ വന്നാലും പാപം ഉണ്ടാവും. അറിഞ്ഞുകൊണ്ടുള്ള കൊല ഒഴിവാക്കാം, പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കൊല ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഗോതമ്പ് അരിയൊക്കെ തിന്നുന്നത്. ആ പാപം ആത്മാവിനുണ്ടാവും, അത് മോക്ഷത്തിന് തടസ്സമാണ്. ആ ആത്മാവുണ്ടവർ, രണ്ട് തത്വങ്ങളാണ് അവർക്ക്, ജീവ അജീവ. പ്രപഞ്ചമല്ല അജീവ തത്വത്തിൽപ്പെടും. ജീവ എന്ന് പറയുന്ന ആത്മാവ്, ആത്മാവിന്റെ ശുദ്ധിയിലൂടെയാണ് മോക്ഷം. എന്താ അവർ പറയുന്നത്? ചൊരക്കുണ്ടല്ലോ, ചൊരക്ക, ഉണങ്ങിയ ചൊരക്ക. അതായത് വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ അമർത്തി പിടിച്ചിട്ട് കൈയെടുത്തു കഴിഞ്ഞാൽ എന്തുവരും? ഉണങ്ങിയ ചൊരക്ക. എന്താ സംഭവിക്കുന്നു? വെള്ളത്തിന്റെ അടി അമർത്തി പിടിച്ചിട്ട് കൈയെടുത്തു കഴിഞ്ഞു പൊങ്ങി വരും. കാരണം അത് പൊള്ളയാണ്, വായുവാണ്, അടിയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇതുപോലെ ജീവൻ ഉയർന്നു പോകണമെന്നാണ്, തനിയങ്ങ് ഉയർന്നു പോകണം. ജീവൻ പൊള്ളയാവണം. ജീവൻ എങ്ങനെ പൊള്ളയാവുന്നു? പാപങ്ങളെല്ലാം നശിക്കുന്നു. പാപങ്ങളെല്ലാം നശിച്ച് ജീവൻ പൊള്ളയാവണം. പൊള്ളയാകുമ്പോൾ എന്ത് ചെയ്യും? ജീവൻ ഇങ്ങനെ ബലൂണൊക്കെ, ഹൈഡ്രജൻ ബലൂണൊക്കെ പോകുന്നില്ലേ? അതുപോലെ ഇങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്നു പോകും. അലോകാകാശം എന്ന് പറയുന്ന ഒരു ആകാശമുണ്ട്. ഈ ആകാശമുണ്ട് അലോകാകാശം. ഈ അലോകാകാശത്തിലാണ് മുക്തന്മാർ പോയിരിക്കുന്നത്, സിദ്ധന്മാരായ അവിടെ ഇരിക്കും, സിദ്ധശിലയിലിരിക്കുന്നു എന്നൊക്കെ പറയും. അവരിങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിത്യന്മാരായി തിരിച്ച് ജനിക്കാതെ സംസാരചക്രം എന്ന് പറയുന്നൊക്കെ കാഴ്ചപ്പാട് അവരുടെയാണ്. ഈ സംസാരചക്രത്തിലേക്ക് വരാതെ അവിടെ പോയിരിക്കണം. അങ്ങനെ പോയിരിക്കണമെങ്കിൽ നിങ്ങൾ പാപം ക്ഷയിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്, ആത്മാവിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാലും പ്രധാനം ഇതാണ്, ഈ പാപം ക്ഷയിപ്പിച്ച് ക്ഷയിപ്പിച്ച് ഉണങ്ങിയ ചൊരയ്ക്ക പോലെ ആവണം. അപ്പൊ ജീവൻ തനിയെ ഇങ്ങനെ ഉയർന്ന് ഉയർന്ന് ഉയർന്ന് ഉയർന്ന് പാപം ക്ഷയിക്കുന്നതനുസരിച്ച് അവസാനം എവിടെ എത്തും? അലോകാകാശത്തിലെത്തും. അലോകാകാശം എന്ന് വെച്ചാൽ ഭൗതികമല്ലാത്ത ഒരാകാശം, വെളിച്ചമില്ലാത്ത ആകാശം. ഈ ആകാശം വെളിച്ചമുള്ള ആകാശം, പക്ഷെ അത് പ്രപഞ്ചത്തിൽ ഉള്ളത് തന്നെയാണത്. ബ്രഹ്മലോകം സ്വർഗലോകം എന്നൊക്കെ പറയും പോലെ തന്നെയാണ്. അവിടെ ചെന്നിങ്ങനെ ഇരിക്കുന്നു, പിന്നെ ജന്മമില്ല, ജീവന്മാർ. അപ്പൊ അവരെ സിദ്ധന്മാരെന്ന് വിളിക്കും. അവരങ്ങനെ ഇരിക്കും, പിന്നെ അവര് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ജീവൻ പ്രകാശരൂപത്തിലൂടെ ഇരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പാപങ്ങളെ നശിപ്പിക്കണം. ഈ പാപങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപവാസം എടുക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ നല്ലൊരു ഭാഗം അവർ ഉപവാസം എടുക്കും. അപ്പൊ ഈ ഉണ്ടാകുന്ന പാപങ്ങളെല്ലാം അതുകൊണ്ട് നശിക്കും. ഈ ഉപവാസം കണ്ടിട്ടാണ് നമ്മളിവിടെ ഏകാദശി വ്രതമൊക്കെ ഒരു നേരം ഉണ്ട്. ചിലര് ഏകാദശി വ്രതം ഗോതമ്പ് കഴിക്കാം, ചിലർക്ക് പഴം കഴിക്കാം, ചിലർക്ക് മുളപ്പിച്ച കടല കഴിക്കാം. അതിന്റെ അനുകരണമാണ്. ഇവിടെ ഏകാദശി വ്രതം കൊടുക്കുന്ന ലോട്ടറി അടിക്കാനാണ്. അവരെന്തിനാ വ്രതം എടുത്ത് ഉപവസിച്ചത്? മോക്ഷത്തിന് വേണ്ടി. ഇതിന് വ്യത്യാസങ്ങൾ, അതിൻ്റെ അനുകരണമായിട്ടാണ് ഇവിടെ ഈ ഉപവാസങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കും നമ്മുടെ ശരീരം നന്നായിരിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപവസിക്കും. അവർക്ക് ആരോഗ്യം എന്ന് പറയുന്നൊരു പ്രശ്നമേ അല്ല. അവർക്ക് പറയുന്നു ഇങ്ങനെ മരിക്കുന്നത് ആത്മഹത്യയല്ല. അവർ പറയുന്നു സാധാരണ നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ എന്തുവരും? അത് ആത്മഹത്യയാണ്. അപ്പോൾ ഇവരുടെ ഈ മരണം, പട്ടിണി കിടന്നുള്ള മരണം ഉപസിച്ചുള്ള സന്ദര വ്രതം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മഹത്യയല്ല. അതിനാ ഒരു കാരണം പറയുന്നത്, ഈ നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത് അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാ ചെയ്യുന്നു. എന്തേ എനിക്ക് വേണ്ട, എനിക്കിനി മരിച്ചാൽ മതി, അതൊരാഗ്രഹമാണ്. എനിക്ക് ലോകം മുടത്ത് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇനി മരിക്കണമെന്നൊരാഗ്രഹമുള്ളേ വരുന്നു, വന്നിട്ടും മരിക്കുന്നു. അവർ പറയുന്നത് അവർക്ക് ആഗ്രഹങ്ങളേ ഇല്ല, മരിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടല്ല. ആഗ്രഹങ്ങളൊക്കെ അവർ ജയിക്കുന്നു, അവർക്ക് ആഗ്രഹമില്ല. പിന്നെ ഇതെന്താണ്? ജീവനും ഇങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നുള്ള ഒരു ബോധം അവർക്കുണ്ട്. മുക്തിയാണ് സംഭവിക്കേണ്ടത്, അത് മുക്തി സംഭവിക്കുന്നതിന് എന്ത് വേണം? ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നു, അതിലവർക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹവും മനസ്സില്ല. ആഗ്രഹത്തെ ജയിച്ചവരാണ്, കാമത്തെ ജയിച്ചവരാണ് അവർ. അതിനാണ് അവർ അപരിഗ്രഹത്തെ പറയുന്നത്. ഒന്നിനും, ഒന്നിനോടും അവർക്ക് അപരിഗ്രഹം എന്ന് വെച്ചാൽ ഒന്നിനെ പരിഗ്രഹിക്കാതിരിക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പുസ്തകം എന്റെ പുസ്തകമാണെന്ന് ഞാൻ പറയുന്നില്ലേ, ഇത് പരിഗ്രഹമാണ്. ഡ്രസ്സ് എന്റെ ഡ്രസ്സാണെന്ന് ഞാൻ കരുതുന്നില്ലേ, അത് പരിഗ്രഹമാണ്. അപരിഗ്രഹം എന്ന് പറയുമ്പോൾ എന്റെ വസ്ത്രം, എന്റെ ഡ്രസ്സ്, അങ്ങനെ ഒന്നും സൂക്ഷിക്കാതിരിക്കുക. എന്റെ കൈവശം വെച്ചിട്ട് അതിൽ അഭിമാനമില്ലാതിരിക്കുകയല്ല, അങ്ങനെ ഒന്നും വയ്ക്കാതിരിക്കുക ഒന്നും. എന്തിന്? അവർക്കറിയാം അങ്ങനെ അപരിഗ്രഹം ഉണ്ടായാലേ ആത്മാവിന് ശുദ്ധി ഉണ്ടാകത്തുള്ളൂ. ആത്മാവിന്റെ ശുദ്ധി എന്ന് പറയുന്നത് പാപം നശിക്കുന്നതാണ്, പുണ്യപാപങ്ങൾ നശിക്കുന്നതാണ്. അപ്പോ ഇത് അവരുടെ സിദ്ധാന്തമാണ്, അതിനുള്ള അവരുടെ നിഷ്ഠയാണ്. അതിലവർ ആഗ്രഹം വയ്ക്കുന്നില്ല, ഒന്നിനും മോക്ഷത്തിലും ആഗ്രഹം വയ്ക്കുന്നില്ല. ഇത് അങ്ങനെയാണ് നടക്കേണ്ടത്, അതുകൊണ്ട് അത് ചെയ്യുന്നു. തീർത്ഥം മരം വരുന്ന വേറൊരു വെറൈറ്റി, സാധാരണക്കാർക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. അതായത് അതാണ് പിന്നെ ഹിന്ദുമതത്തിൽ വന്നപ്പോൾ അവതാരങ്ങളായത്, പ്രത്യേക ജീവന്മാര്. ഇവിടെ എന്താ പറയുന്നത്? മഹാവിഷ്ണു അവതരിച്ചു എന്നല്ലേ പറയും. അതുപോലെ എന്നാ അവർ അവതാരത്തെ അംഗീകരിക്കുന്നില്ല, ഈശ്വരനെ അവർ അംഗീകരിക്കുന്നു. അങ്ങനെ ബ്രഹ്മ അവതരിച്ച ഒരു ഈശ്വരനെ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. ബ്രഹ്മം ഈശ്വര അതൊന്നും അവരംഗീകരിക്കുന്നുണ്ട്. ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേക ആത്മാക്കളുണ്ട്, അതിലൊരു വിഭാഗം ആത്മാക്കളാണ് തീർത്ഥങ്കരന്മാർ. കാരണം പ്രപഞ്ചം നിത്യമാണ്, അതുകൊണ്ട് സൃഷ്ടിയുടെ ആവശ്യമില്ല. ഈശ്വരനെ എവിടെ സ്വീകരിക്കുന്ന എവിടെയാണ്? സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ജഗത്തിനെ സൃഷ്ടിക്കാനാണ് എല്ലാവരും ഈശ്വരനെ സ്വീകരിക്കുന്നത്. ജഗത്ത് നിത്യമാണെങ്കിൽ പിന്നെ ഈശ്വരന്റെ ആവശ്യം എന്താണ്? പണ്ടവർക്ക് ഈശ്വരന്റെ ആവശ്യമില്ല. അപ്പൊ അവർ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടി? പാപം നശിക്കാനാണ്. കാരണം ഉപവസിച്ചാൽ പാപം നശിക്കും എന്നുള്ളത് അവരുടെ ആഗമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരത് ചെയ്യുന്നു. അതിനും അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉപവസിച്ചാൽ പാപം നശിക്കുമെന്നുള്ള ശാസ്ത്രം അനുസരിച്ച് അവർ ജീവിക്കുന്നു അത്രയാണ്. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നില്ല, കാരണം ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ. എനിക്ക് മരിക്കണം എന്നുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. പട്ടിണി കിടന്നാൽ മരിക്കും, അത് സ്വാഭാവികമാണ്. ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങൾ പട്ടിണി കിടക്കണമെങ്കിൽ ചത്തോളും, പിന്നെ എന്തിനാഗ്രഹിക്കുന്നു? നിങ്ങൾ പട്ടിണി കിടക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പട്ടിണി കിടന്നാൽ ചാവും, അതിന് ആഗ്രഹത്തിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാഗ്രഹിക്കുന്നു? അതാണ് അവരുടെ നിലപാട്. അതാണ് നമ്മളിങ്ങോട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ വന്നപ്പോൾ എന്തായി, അവരും വലിയ ഉപവാസമൊക്കെ ആയി. അവർക്ക് ആഗ്രഹങ്ങളുണ്ട് ഓരോരോ. പിന്നെ ജൈനന്മാരിൽ ഒരുപാട് വിഭാഗങ്ങളായി, കാരണം 10,000-2,000 വർഷം കൊണ്ടത് മാറി. മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയും ദേവതകളും പൂജയും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ അതിലും പല വിഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. 100-100 വിഭാഗങ്ങൾ ജൈനന്മാരിലുണ്ട്. കുറേയൊക്കെ പിന്നെ ഹിന്ദുക്കളുമായിട്ടുള്ള സ്വാധീനം വന്നപ്പോൾ ഹിന്ദുക്കളുടെ രീതികളൊക്കെ അവിടെയും വന്നു. ജനന്മാർ പറയുന്നത് ആദ്യം ക്ഷേത്രങ്ങളുണ്ടാക്കി അവരാണെന്നാണ്. അവിടെ നിന്നാണ് ഹിന്ദുക്കൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്, ജൈന ചരിത്രകാരന്മാർ പറയുന്നത്. അവർ ഈ തീർത്ഥങ്കരന്മാർക്ക് വേണ്ടി അമ്പലങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. കാണുന്നതിൻ്റെ പഴയ പ്രതിമകൾ പല സ്ഥലത്തും കാണാം. ബുദ്ധപ്രതിമ പോലെ ഇരിക്കും തീർത്ഥങ്കരന്മാരുടെ പ്രതിമകൾ, ഇരിക്കുന്നു, നിൽക്കുന്നതും കാണുമെന്നുള്ള വ്യത്യാസമാണ്. അപ്പോൾ പ്രാചീനമായി നമ്മൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എവരുടെ പ്രതിമകളാണ്, ബുദ്ധപ്രതിമകളൊക്കെയാണ് കൂടുതലും കാണുന്നത്. വളരെ പ്രാചീനമായ രാമൻ്റെയും കൃഷ്ണൻ്റെയൊന്നും പ്രതിമയൊന്നുമില്ല, അതൊക്കെ ഇവരുടെയൊക്കെ പ്രതിമകളാണ് ഉള്ളത്. അപ്പോൾ അവരിൽ നിന്നാണ് പിന്നീട് ഹിന്ദുക്കളുടെ വിഗ്രഹാരാധന എന്നൊരു ഒരു ജൈന ഗവേഷകന്മാർ പറയുന്നതാണ്. അപ്പോൾ അഹിംസ അവരുടെ മുഖ്യമായ, പിന്നെ സത്യം. ഗൃഹസ്ഥന്മാർക്ക് അവർ വളരെ കർശനമാണ്, അന്യായമായിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പാടില്ല, അന്യായമായി ഉണ്ടാക്കുന്ന സമ്പത്ത് ദാനം ചെയ്യാനും പാടില്ല. അതുകൊണ്ട് സത്യത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കും. അന്യായമായ അവർ ജനന്മാരിൽ പൊതുവേ ഇല്ല എന്നുള്ളതല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരാൾ ജൈന കുടുംബത്തിൽ ജനിച്ചു, അയാൾ മതവിശ്വാസിയല്ല, അയാളല്ലാതെ ജീവിക്കും, ജൈന ആരാധനയൊന്നും അയാളില്ല, അയാളെങ്ങനെയും ജീവിക്കും. അതൊഴിവാക്കിയ ജൈന വിശ്വാസികളിൽ പിടിച്ചുപറിക്കാർ, അക്രമികൾ അങ്ങനെയുള്ളവരൊക്കെ വളരെ കുറവാണ്. വളരെ കുറവാണ്. എന്തുകൊണ്ട് അവർ സത്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. അതുപോലെ അസ്ഥേയം, മോഷ്ടിക്കാതിരിക്കുക. വേറാണ്ട് വസ്തു അനുവാദം കൂടാതെ എടുക്കുന്നത് തന്നെ അവർ മോഷണമെന്ന് പറയുകയാണ്. അല്ലാതെ ആരെയും വീട് കുത്തിപ്പൊളിക്കേണ്ട കാര്യമില്ല. അനുവാദമില്ലാതെ ഒരാളുടെ വസ്തു നമ്മളെടുത്താൽ അത് മോഷണം. അതുകൊണ്ട് ആരുടെയും ഒന്നും അനുവാദം കൂടാതെ എടുക്കരുത്. പിന്നെ അപരിഗ്രഹം മഹാവൃതമാകുന്നതുകൊണ്ടാണ് ഭിക്ഷുക്കൾ തുണി കൊടുക്കാതെ നടക്കുന്നത്. ഒന്നും നമ്മുടേതായി ഒന്നുമില്ല. കൈ നീട്ടുക, ഭക്ഷണം വാങ്ങിക്കുക, കഴിക്കുക, അതാണ് മഹാവൃതം. ഗൃഹസ്ഥന്മാരാണെങ്കിൽ അവർ വസ്ത്രമൊക്കെ ധരിക്കും, പക്ഷെ അനാവശ്യമായൊന്നും അവർ കള്ളത്തരത്തിലൂടെയൊന്നും സമ്പാദിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ ഇന്നങ്ങനെയൊന്നുമല്ല, അവരുടെ സിദ്ധാന്തം അങ്ങനെയാണ്. ജൈനന്മാരിൽ വലിയ ബിസിനസ്സുകാരും കോടിപതികളൊക്കെ ഇന്നുണ്ട്. അവർ അങ്ങനെ സമ്പാദിക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. ഇതാണ് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറയുന്നവർക്ക് വളരെ കർശനമാണ്. സെക്സ് പാടില്ല ഭിക്ഷുക്കൾക്ക് ഒരു തരത്തിലും, അതാണ് ബ്രഹ്മചര്യം. അവര് നഗ്നന്മാരായിട്ടാണ് ജീവിക്കുന്നത്, നടക്കുന്നത്. അപ്പൊ അവർക്ക് നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ പലതും ഒളിച്ചു വയ്ക്കുകയാണ്. വസ്ത്രം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഒളിച്ചു വയ്ക്കുന്നു? എന്തെങ്കിലുമുണ്ടോ? അങ്ങനെ വസ്ത്രമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക്, ഒരാള് ബ്രഹ്മചാരിയായി ജീവിക്കണമെന്ന് വെച്ചാൽ അത് വളരെ അവർക്ക് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ വസ്ത്രം ധരിക്കാൻ അടക്കുന്നതിനൊരു കാരണവും തന്നെ ഇതാണ്, ഒരു തരത്തിലുള്ള സെക്സും പാടില്ല. അതുകൂടെ കൊണ്ടാണ് അവരങ്ങനെ ജീവിക്കുന്നത്. അവർക്ക് രഹസ്യമായൊരു ജീവിതമില്ല, എല്ലാ ജീവിതം പരസ്യമാണ്. സമൂഹ മധ്യത്തിലും അവരങ്ങനെ തന്നെ ബ്രഹ്മചാരികളായി തന്നെയാണ്. ഗൃഹസ്ഥന് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ വ്യഭിചാരം പാടില്ല, അതാണ് ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യം. വ്യഭിചാരം പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യം. അതുകൊണ്ടാണ് അതിന് അനുവ്രതം എന്ന് പറയുന്നത്. ഗൃഹസ്ഥന് ഭിക്ഷുവിനെ പോലെ മഹാവ്രതമായി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് സന്താനങ്ങളൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കുന്നു, കുടുംബമായി ജീവിക്കുന്നു, സന്താനങ്ങളെ ഉണ്ടാക്കുന്നു, അത്രയൊക്കെ അവർക്കാകാം. അതിനപ്പുറം പാടില്ല. ഇതും വളരെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കർശനമായി പാലിക്കുന്നവരാണ്. അതിന് പ്രത്യേകിച്ചും ദിഗംബരന്മാര്, ഈ ജൈനന്മാരിലും ഇതിനൊക്കെ മാറ്റം വന്ന് ശ്വേതാംബരന്മാരിലാണ് അത് വന്നത്. വസ്ത്രം ധരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരിൽ സെക്സും വന്നു തുടങ്ങി. അപ്പോൾ ബ്രഹ്മചര്യമൊക്കെ പോയി. വസ്ത്രം ധരിക്കാന്ന് പറയുമ്പോൾ പലതും നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. ഒളിപ്പിച്ചു വെച്ചാൽ എന്തുവരും? ഇതൊക്കെ ഉണ്ടാവും. ബ്രഹ്മചര്യമൊന്നും, ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ വളരെ സ്പഷ്ട ഇതാണ്, സെക്സ് പാടില്ല, അത് തന്നെ ബ്രഹ്മചര്യം, വേറെ ഒന്നുമല്ല ഒരു തരത്തിൽ. അപ്പൊ ദിഗംബരന്മാരെ സംബന്ധിച്ച് അവർ അങ്ങനെയാണ് ജീവിക്കുന്നത്. അല്ലാത്തവനെ നിഗംബരനായി ജീവിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് പോലും ചലിക്കത്തില്ല, അതാണ്. അവരുടെ മനസ്സിന് പോലും ഒരു ചലനം ഉണ്ടാകത്തില്ല. അതും മഹാവ്രതമായി അവർ സ്വീകരിക്കുന്നു. ഇന്ന് മറ്റ് ഏത് സമ്പ്രദായങ്ങൾ വെച്ച് നോക്കിയാലും ഇന്ന് അങ്ങനെ ബ്രഹ്മചര്യം കൃത്യമായി പാലിക്കുന്നത് ഇന്നും ജൈനന്മാരിലേ ഉള്ളൂ, അതും ദിഗംബരന്മാരിൽ. അവരതുമായിട്ടങ്ങ് താതാത്മ്യപ്പെടും. ഇങ്ങനെ വസ്ത്രമൊന്നുമില്ലാതെ പരസ്യമായി അവർ ജീവിച്ച് അവരങ്ങനെ ഒരു രീതിയിലേക്ക് വരും. അവർക്കത് ഒഴിവാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബ്രഹ്മചാരികളായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പരീക്ഷിച്ച് നോക്കുക. തുണിയെല്ലാം അഴിച്ചു കളയുക, എന്നിട്ട് ജീവിക്കുക. തല്ലുകൊള്ളാതിരിക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി അതാണ്, ബ്രഹ്മചര്യം പാലിക്കുന്നതിന്. വസ്ത്രം ധരിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അപ്പൊ അവന് തോന്നുന്നു ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഒളിച്ചു വെച്ചാൽ അവൻ ബ്രഹ്മചര്യം അല്ലാതെ ആവും. ഒന്നും ഒളിക്കാനുണ്ടെങ്കിൽ അത് വെറും വേഷം കെട്ട് തട്ടിപ്പ്. അവിടെ ആശ്രമങ്ങളൊക്കെ തുണി കൊടുത്ത് കിടക്കുന്ന ഒരു ആ സമയമാകുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് ദേഹം മുഴുവൻ ഭസ്മം പൂശി അവിടെ അങ്ങനെ ഓരോ ദിവ്യന്മാരും ഒരുത്തനുമില്ല, മൊത്തം തട്ടിപ്പാണ്. ഞങ്ങളൊരുക്കെ ഒരു കുംഭമേളയ്ക്ക് ഞാനും പ്രജ്ഞാനാനന്ദസ്വാമിയും കൂടെ ഭയങ്കര തിരക്കാണ്. ഇവരിങ്ങനെ പോവുകയാണ്, ഞങ്ങളൊരു മതിലിൽ കയറിയിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ സൈഡിൽ. ജനങ്ങളൊന്നും മറിയണം ഇവരെ കാണാൻ. ആൾക്കാർക്ക് വിചാരിക്കുന്ന ഹിമാലയത്തിൽ എവിടെ ഭയങ്കര തപസ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഇറങ്ങുന്നു എന്നാണ്. വെറും തട്ടിപ്പ്. ഹരിദ്വാർ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അപ്പുറം ഇപ്പുറം ആശ്രമത്തിലുള്ളവന്മാരൊക്കെ ഇങ്ങനെ തുണിയില്ലാത്ത പ്രചാരാചാര്യ അവൻ അവിടെ ഇല്ല, ആശ്രമത്തിൽ ഉള്ളവരല്ലേ ഞാൻ നോക്കി, മറ്റും മറ്റേ ആശ്രമത്തിൽ ഉള്ളവർ എല്ലാം അവിടേക്ക് ഉള്ളവരാണ്. ദേഹം മുഴുവൻ അങ്ങ് ഭസ്മം പോഴി തുണിയില്ലാതെ അങ്ങനെ കാളയെ പോലെ നടക്കുന്നു. രണ്ടു സൈഡിലും പെണ്ണുങ്ങളൊക്കെ തന്നെ ഇങ്ങനെ തൊഴുകുന്നു, ശിവനാണെന്നും പറഞ്ഞു മൊത്തം തട്ടിപ്പ. കുംഭമേളം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. അത് കഴിഞ്ഞ് അവർ കുളിച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അവരങ്ങ് പോകും, ഇത്ര കാശ് കിട്ടുകയാണ്. ഇന്നും ഇവിടേക്കുള്ളവർ ഓരോരുത്തർ പറയും ഭയങ്കര ദിവ്യന്മാരിങ്ങോട്ട് ഇറങ്ങി വരികയാണ്, ഇനി വരികയാണ്. എല്ലാവർക്കും ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേരുള്ളവരെല്ലാം മൊത്തം ദിവ്യന്മാർ, അല്ലാതെ ഒന്നും അവിടെ ആരും വരുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ഇവിടെ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്, എവിടെയോ ചിലോ ദിവ്യന്മാരുണ്ട്, അവർ കുംഭമേളയുടെ അന്നിങ്ങനെ തുണി കൊടുക്കാതെ വരുന്നു എന്നൊക്കെ, അതേപടി ഇറങ്ങി വരുന്നു. നമ്മൾ നേരിട്ട് കണ്ട പള്ളിയിലൊക്കെ മനസ്സിലാക്കുന്നു. അത് നേരിട്ട് കണ്ടതാണ്. പിന്നെ നമുക്കറിയാത്തവരും ആ കൂട്ടത്തിൽ കിടക്കുന്നുണ്ട്, പക്ഷെ അറിയാവുന്നവരും കിടക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായത്, പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇവർക്ക് ഹരിദ്വാർ വിഷയ അവിടെ ഇവിടെയൊക്കെ ആശ്രമത്തിലുള്ളവർ. അന്ന് ഇതുപോലെ സ്പെഷ്യൽ മോണോ ആക്ടിന് ഇവർക്ക് പ്രത്യേകം കാശ് കിട്ടും, 2000 രൂപയും കണ്ടെന്ന് കൊടുക്കും ഒരു ദിവസത്തെ പരിപാടിക്ക്. ജൈനന്മാരങ്ങനെയല്ല, അവര് ശരിക്കും ആ നിഷ്ഠയിൽ തന്നെ അവർ ജീവിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോഴ് ജൈനന്മാരുടെ ആശ്രമത്തെ സംബന്ധിച്ചും പല സ്കാമുകളും വാർത്തകളൊക്കെ വരുന്നുണ്ട്, പലയിടത്തും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതില്ലാന്നുള്ളതല്ല, എന്നാലും അങ്ങനെ ഒരു ജീവിതമെന്ന് പറയുമ്പോൾ അവർക്ക് ഒളിക്കാനില്ലാത്ത ഒരു ജീവിതമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ കൂടുതൽ പ്യൂരിറ്റി ഉണ്ടാവും. പരസ്യമായല്ലേ ജീവിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ റോഡിൽ നടന്നു പോകുന്നു. അങ്ങനെ പരസ്യമായി ജീവിക്കുമ്പോൾ അവർക്ക് കള്ളത്തരത്തിനുള്ള അവസരം കുറവാണ്. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു നിഷ്ഠയിലൊക്കെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജൈനന്മാരേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തുണി കൊടുത്ത് നടക്കുന്നവന്മാർ മുഴുവൻ കള്ളന്മാരാണ്, ഒരു സംശയം വേണ്ട. അങ്ങനെ അവര് എന്താണ് അപേക്ഷഗ്രഹവും ശീലിച്ച് എന്ത് ചെയ്യുന്നു, സർവപാപങ്ങളെയും കളഞ്ഞ് അവര് അവരുടെ ആത്മാവ് ഈ ചുരയ്ക്ക പോലെ പൊങ്ങി പൊങ്ങി പൊങ്ങി പൊങ്ങി അലോകാകാശത്തിൽ പോയി അങ്ങനെ ഇരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അതിനുവേണ്ടി ജീവിക്കുന്നു, അതിനുവേണ്ടി അവർ മരിക്കുന്നു. ഇത്രയും നിഷ്ഠയുള്ള ഒരു വിഭാഗം ബുദ്ധസന്യാസിമാരൊക്കെ പോയി, അവർക്കൊന്നും അങ്ങനെയൊന്നും ഇപ്പോൾ ആർക്കും അങ്ങനെ യാതൊരു ഇതുമില്ല. അവരൊക്കെ പോയി. ജൈനന്മാരാണ് ഇന്നും കുറച്ചെങ്കിലും അതിൽ പിടിച്ചു നീങ്ങുന്നു, കുറേ പേരെങ്കിലും. ശരി.